വേറൊരു പുസ്തകം ഉണ്ടായിരുന്നില്ല. ഇത് കൊള്ളത്തില്ല, വേറൊരു പുസ്തകം ഉണ്ടായിരുന്നില്ല. ഇത് ശരിയാകത്തില്ല. മുമ്പ് ഇവിടെ വേറൊരു പുസ്തകം വെച്ചിരുന്നല്ലോ. സിദ്ധാന്തമതി തന്നെ ഇതൊരുപാട് പണ്ടും മിസ്റ്റേക്കും ഒക്കെ ഉള്ള ബുക്കാണ്. വേറെ ഉണ്ടോ സിദ്ധാന്തമതി? അക്ഷരം ചെറുതാണെങ്കിൽ വലുതാക്കാമല്ലോ അത്. ആ ഇത് വേണം, ഇതാ. ആ ഇത് വേണം, ഇതാ വേണ്ടത്. ഇതൊന്ന് വലുതാക്കിയാണ്. കരക പ്രക്രിയ മാത്രം പോരാ, ഈ ഇത് മൊത്തം വേണ്ടി വരും. കാരണം ഇത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് പിറകിലേക്കും പോകേണ്ടി വരും. പൂർവ്വസൂത്രങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പം ഈ പാർട്ട് മുഴുവൻ വേണ്ടി വരും. എങ്ങനെ എങ്ങനെ വലുതായാലെന്താ കുഴപ്പം? ഇവിടെ മേശപ്പുറത്തിരിക്കുകയല്ലേ. വലുതാകുന്നു. ഇതാകുമ്പോൾ പാഠം ശുദ്ധമാണ്. ഇതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അവസാനം അധികമുള്ള അബദ്ധങ്ങൾ ഞാനും പറയേണ്ടി വരും. മലയാളം വേണോ സംസ്കൃതം വേണോ? സംസ്കൃതം. ഓക്കെ, ലഘുസിദ്ധാന്ത കൗമുദ്യ അധ്യയനാനന്തരം സിദ്ധാന്ത കൗമുദി അധ്യയനവേളായാം സംസ്കൃത ഭാഷയാ നിരൂപണമേവ ഉചിതം ഭവേത്. അതഃ അത്ര കൈരളീം അനുസൃത്യ നിരൂപണം വിരളമേവ സ്യാത്. മുഖ്യതയാ അമരവാണ്യനുസാര്യേവ വിചാര ഭവിഷ്യത്തി. തത്ര താവത് പ്രഥമം കാരക നിരൂപണേ അത്ര സിദ്ധാന്തകൗമുദ്യാം ദ്വിതീയാധ്യായസ്യ തൃതീയ പാദസ്ഥിതസ്യ പ്രാതിപദികാർത്ഥ ലിംഗ പരിമാണ വചനമാത്രയ പ്രഥമ ഇതി സൂത്രസ്യ നിരൂപണം പ്രസ്തൂയത്തെ. ഇതം ദ്വിപദം സൂത്രം പ്രാതിപദികാർത്ഥലിംഗപരിമാണവചനമാത്രേ ഇത്യകം പദം പ്രഥമായിത്യന്യത്. പ്രഥമപദസ്യ നിരൂപണമേവം ഭവതി. ആദു തത്ര സമാസഃ പ്രാതിപദികാർത്ഥശ്ച ലിംഗം ച പരിമാണം ച വചനം ജ പ്രാതിപതികാർത്ഥ ലിംഗ പരിമാണ വചനാനി. മാത്ര ശബ്ദേന സഹ നിത്യസമാസ അതഃ താന്യേവ പ്രാതിപതികാർത്ഥ ലിംഗ പരിമാണ വചന മാത്രം മാത്രേ ഇതി സൂത്രേ. അത്ര പ്രാതിപതികാർത്ഥ ലിംഗവചന പരിമാണ ലിംഗവചന പരിമാണ വചനാനി ഇതി ദ്വന്ദ്വേ കൃതേ മാത്രശബ്ദേന സഹ നിത്യസമാസഃ. നിത്യസമാസത്വാത് വിവരണേ അന്യപദം പ്രയോക്തവ്യം. അതഃ പ്രാതിപതികാർത്ഥ ലിംഗ പരിമാണ വചനാന്യേവ പ്രാതിപതികാർത്ഥ ലിംഗ പരിമാണ വചന മാത്രം ഇതി സിദ്ധ്യതി. അത്ര മയൂരവ്യംസകാദയശ്ച ഇത്യനേന സൂത്രേണ സമാസഃ സിദ്ധ്യതി. മാത്രശബ്ദസ്ഥോ അത്ര അവധാരണാർത്ഥകഃ ദ്വന്ദ്വാന്തേ ശ്രൂയമാണത്വാത് മാത്രശബ്ദസ്യ പ്രത്യേകം അന്വേഹ. അതഃ പ്രാതിപതികാർത്ഥമാത്രേ ലിംഗമാത്രേ പരിമാണമാത്രേ വചനമാത്രേ ഇതി ഭവിഷ്യതി. അത്ര ഭട്ടോജി ദീക്ഷിത അനുസാരേണ വിശേഷാർത്ഥ സിദ്ധ്യതി. തദേവ വ്യാഖ്യാനെ വിശദീകൃതം. നിയത ഉപസ്ഥിതിക പ്രാതിപതികാർത്ഥ മാത്രശബ്ദസ്യ പ്രത്യേകം യോഗഃ പ്രാതിപതികാർത്ഥം മാത്രേ ലിംഗമാത്രാദ്യാധിക്യേ സംഖ്യാ മാത്രേ ച പ്രഥമാ സ്യാത് ഉച്ചൈഃ നീചൈഃ കൃഷ്ണഃ ശ്രീഃ ജ്ഞാനം അലിംഗാ നിയതലിംഗാശ്ച പ്രാതിപതികാർത്ഥം മാത്ര ഇത്യസ്യ ഉദാഹരണം. അനിയതലിംഗാശ്ച ലിംഗമാത്ര ആധിക്യസ്യ തടഹത്തടീതടം പരിമാണമാത്രേ ദ്രോണോ വ്രീഹി ദ്രോണരൂപം യത് പരിമാണം തത് പരിച്ഛിന്നോ വ്രീഹിരിത്യർത്ഥ പ്രത്യാർത്ഥേ പരിമാണേ പ്രകൃത്യർത്ഥോ അഭേദേന സംസർഗേണ വിശേഷണം. പ്രത്യാർത്ഥസ്തു പരിച്ഛേദ്യ പരിച്ഛേദകഭാവേന ബ്രഹ്മോ വിശേഷണമിതി വിവേകഃ. വചനം സംഖ്യ ഏക ദോ ബഹവഃ ഇഹ ഉക്താർത്ഥത്വാദ് വിഭക്തേരപ്രാപ്തോ വചനം. പാണിനീയ സംഹിതായാം അസ്മിൻ പ്രകരണേ പ്രഥമ അധികാരേ സൂത്രചതുഷ്ടയം വർത്തതേ. അത്ര കാരക നിരൂപണാവസരേ വിശേഷത പ്രഥമാർത്ഥ നിരൂപണേ സൂത്രദ്വയമേവ ദത്തം. ആദിമം സൂത്രം ഉക്തമേവ ദ്വിതീയ സൂത്രം ഭവതി സംബോധനേച്ച ഇതി. സൂത്രദ്വയമപി പ്രഥമ അർത്ഥസ്യ പ്രഥമായ അർത്ഥസ്യ നിരൂപകം ഭവതി. അനേന വിഭക്ത്യർത്ഥ നിരൂപ്യതി. പ്രഥമ വിഭക്തേരർത്ഥ നിരൂപ്യതി. അതഃ അസ്യ പ്രകരണസ്യ ഭക്തിർത്ഥ നിരൂപണം ഇത്യപരം നാമ. യഥാ കാരക നിരൂപണം ഇതി പ്രാധാന്യേന വദന്തി ഏവമേവ വിഭക്ത്യർത്ഥ നിരൂപണം ഇത്യപി ആചാര്യാഃ വദന്തി. അത്ര സൂത്രചതുഷ്ടയേഷു മധ്യേ സൂത്ര ദ്വയസ്യ നിരൂപണം സിദ്ധാന്തകൗമുദ്യാം പൂർവമേവ കൃതം. തത്പ്രകരണം അസ്മാഭി നാധീതം. തസ്സൂത്രദ്വയമപി സജ്ഞാപരമേവ ഏകം സിദ്ധാന്തകൗമുദ്യാം അധീതമേവ ഏകവചന സംബുദ്ധി ഇതി. അന്യസൂത്രം വർത്തതെ സാമന്ത്രിതം ഇതി. തത് സിദ്ധാന്തകൗമുദ്യാം എത്ര കുത്രാവി വർത്തതെ. സിദ്ധാന്തകൗമുദ്യാം ഹലന്ത പുല്ലിംഗ പ്രകരണേ ഊനവിംശത്യധിക ചതുശ്ശതതമേ പൃഷ്ഠേ. അവഗതം. ഊനവിംശത്യധിക ചതുശ്ശതതമേ പൃഷ്ഠേ. സാമന്ത്രിതം ഇത്യേകം സൂത്രം വർത്തതി. ഇതം സൂത്രമപി കാരകപ്രകരണി ഏവ വർത്തതെ. പൂർവം രാമശബ്ദ നിരൂപണവേളായാം ഏകവചന സംബുദ്ധി ഇത് സൂത്രമധീതം. തസ്യ സൂത്രസ്യ അർത്ഥ ഏവം ഭവതി. കിം ഭവതി തസ്യ സൂത്രസ്യ അർത്ഥ ഏകവചന സംബുദ്ധി ഇത്യസ്യ സൂത്രസ്യ കോ അർത്ഥ. ഏകവചനസ്യ സംബുദ്ധി സജ്ഞ ഇതി തു ന പര്യാപ്തം. സംബോധനേ പ്രഥമായാഃ ഏകവചനം സംബുദ്ധി സജ്ഞ സ്യാത്. ഇതി ഭവതി തസ്യ സൂത്രസ്യ അർത്ഥ സംബോധനെ പ്രഥമായ ഏകവചനസ്യ ഏവ സംബുദ്ധിസജ്ഞ ത്രികരൂപസ്യ പ്രഥമായ ഏകവചനം ദ്വിവചനം ബഹുവചനം ച ഭവതി തേഷു മധ്യേ ഏകവചനസ്യ ഏവ സംബുദ്ധിസജ്ഞ അനേന സൂത്രേണ ഏകവചനം സബുദ്ധി ഇത്യനേന സൂത്രേണ സിദ്ധ്യതി. കിന്തു അത്ര സാമന്ത്രിതം ഇത്യത്ര ഏവം വദതി സംബോധനേ യാ പ്രഥമാ തദന്തമാമന്ത്രിത സംജ്ഞം സ്യാത്. സംബോധനേ യാ പ്രഥമാ, പ്രഥമ ഇത്യുക്തെ ത്രികസ്യ പ്രഥമ സജ്ഞ ഭവേത്. ഏകവചനസ്യ ദ്വിവചനസ്യ ബഹുവചനസ്യാപി പ്രഥമ ഇതി സജ്ഞ വർത്തതേ. തദന്താനാം ശബ്ദാനാം ആമന്ത്രിതം ഇതി സജ്ഞ സിദ്ധ്യതി. നതു കേവലം ഏകവചനസ്യ കിന്തു പ്രഥമാ സുബന്ധാനാം ശബ്ദാനാം സർവേഷാം തദപി സംബോധനാവിഷയ നതു സർവത്ര സംബോധനാവിഷയേ സർവേഷാം ശബ്ദാനാം ആമന്ത്രിത സജ്ഞ സ്യാ ഇതി അത്ര വദതി. സാമന്ത്രിതം സമാസഃ വർത്തതി. അത്ര സജ്ഞ ഏവ സാമന്ത്രിതം ഇതി കേവലം സജ്ഞ ഏവ യഥാ സംബുദ്ധി സജ്ഞാ ഭവതി ഇവം സാമന്ത്രിതം അപി സജ്ഞാ ഏവ യഥാ പ്രഥമ തത് ഏവമേവ പൂർവമുക്തം ഇതഃ പൂർവമുക്തം സൂത്രം പ്രഥമ തദനന്തരമുക്തം സംബോധനേച്ച തദനന്തരമുക്തം തട്ട് തദപൂർവമുക്തം പ്രഥമ ഇത്യുക്തി അനന്തരം 48 സംബോധന തദനന്തരമുക്തം സാമന്ത്രിതമിതി തൃതീയം സൂത്രം ഭവതി. തദനന്തരം ഭവതി ഏകവചന സംബുദ്ധി. അത്ര പ്രഥമ ഇത്യേത സാഹിത്യനേന പരാമർശ്യത്തെ പൂർവോക്ത പ്രഥമ സാ ആമന്ത്രിത സംജ്ഞ ഭവതി. സാ ഇതി പൃഥക് പദമേവ സാഹിത്യനേന സഹ സമാസോ നാസ്തി അത്ര ആമന്ത്രിതം ഇത്യത്ര സമാസോ വർത്തതേ. ആമന്ത്രിതം സാ ഇതി പൃഥക് പദം. പൂർവോക്ത പ്രഥമ സാ ആമന്ത്രിത സംജ്ഞം ഭവതി. പ്രഥമ ഇത് സപ്ന വത് അയമപി പ്രഥമ ഇത് സുപ പ്രഥമ ഇത് സപ്ന ഭവതി സുപ ആദ്യതൃകസ്യ പ്രഥമ ഇത് സപ്ന ഭവതി പ്രഥമ ഇത് സപ്ന കേന സിദ്ധ്യതി കേന സൂത്രേണ അത്രാപി ഉക്തം പ്രാതിപദികാർത്ഥ ലിംഗ പരിമാണ വചനം മാത്രമേ പ്രഥമ ഇത് കിന്തു പ്രഥമ ഇത് സപ്ന കേന സൂത്രേണ വിധീയത്തെ പാണിനിന പൂർവാചാരി ഹി കൃത സപ്ന ഭവതി പ്രഥമാദി പ്രഥമാദി ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ച സപ്തമി പര്യന്ത ശബ്ദ സപ്ന പൂർവാചാരി കൃത ഏവ പാണിനിന പ്രഥമാദി സപ്ന കേനാപി സൂത്രേണ ന വിഹിത ഏവമപി ബഹുത്ര പാണിനിന പരാമർശ്യത്തെ പ്രഥമാദി സപ്ന കാരകപ്രകരണേ സർവാസാം വിഭക്തീനാം നിർദ്ദേശ ഉപലഭ്യത പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥിയ ചതുർത്ഥി ഇത്യാദീനാം കിന്തു തേന ന വിഹിത ഇയം സപ്ന പരന്തു സർവത്ര പരാമർശ്യത്തെ ഏവ അസ്മിൻ പ്രകരണേ പ്രഥമ ഇത്യാരഭ്യ സർവാസാം വിഭക്തീനാം അർത്ഥ നിരൂപ്യത ഇത പൂർവമേവ അത്ര പ്രഥമ അധികാരേ സൂത്ര ചതുഷ്ടയം വർത്തതേ ഇതി പൂർവമുക്തം തേഷു സൂത്രദ്വയം പൂർവമേവ നിർദ്ദിഷ്ടം തദ്വയമപി സപ്ന പരിചയാർത്ഥം നിർദ്ദിഷ്ടം സാമന്ത്രികം ഇത്തിനേന ആമന്ത്രിത സപ്ന അന്യത്ര സംബുദ്ധി സപ്ന ച നിർദ്ദിഷ്ട പാണിനിന അത്ര വിഭക്ത്യർത്ഥനിരൂപണായ ഉപയുക്തം സൂത്രദ്വയം ഏവ നിർദ്ദേശ്യതേ അതഃ അസ്മിൻ പ്രകരണേ കാരകാർത്ഥനിരൂപണായ അഥവാ പ്രഥമ വിഭക്ത്യർത്ഥനിരൂപണായ സൂത്രദ്വയമേവ വർത്തതേ ഇതപൂർവം തൃതീയപാദസ്യ ആദിമം സൂത്രം ഭവതി അനഭിഹിത സൂത്രം അനഭിഹിത ഇതി പഠിത്വാ പാദസമാപ്തി പര്യന്തം കാരകാർത്ഥ നിരൂപണം ക്രിയതേ മഹർഷിണ അതഃ സർവത്ര കാരകാർത്ഥ വിചാരേ അനഭിഹിതം അഥവാ അനുക്തം ഇത്യേതെന്ന വിസ്മർത്തവ്യം അധ അസ്യ സൂത്രസ്യ അപി അർത്ഥ ഏവം സിദ്ധ്യതി അനഭിഹിതേ പ്രഥമായി അനുക്തേ പ്രഥമായി ഏവമേവ അന്യത്ര അപി ജ്ഞാതവ്യം. അസ്യ പ്രകരണസ്യ കാരകാർത്ഥം നിരൂപണം ഏവം വിഭക്ത്യർത്ഥം നിരൂപണം ഇതി നാമദ്വയം വർത്തത ഇതി പൂർവമുക്തം. വിഭക്തീനാം നിർദ്ദേശ മഹർഷിണ പൂർവമേവ കൃത. വിഭക്തി സുപ്തി രൂപേണ ദ്വിധം ഭവതി അത്ര സുപ്രൂപവിഭക്തീനാം ഏവ അർത്ഥനിരൂപണം ക്രിയതേ. സുപ്രൂപവിഭക്തന വിഭക്തീനാം ഇതിസ്യ സുബന്ധാനാം ഇതി അർത്ഥസിദ്ധ്യതി. തിങ്ങന്ത നിരൂപണ പ്രക്രിയായാം തിങ് പ്രത്യയാനാം അർത്ഥ വിശേഷ്യതഃ വിമർശ്യത്തെ തസ്മിൻ പ്രകരണി. അത്ര സ്വാദി സുബന്ധ വിഭക്തീനാം നിരൂപണം ക്രിയത്തെ. തത്രാദോ പ്രഥമാ വിഭക്തേഹി കോ അർത്ഥ ഇതി വിമർശ്യത്തെ. പ്രഥമസൂത്രയുക്തം പ്രാതിപദികാർത്ഥാദിഷു പ്രഥമായിതി തസ്യ വ്യാഖ്യാനരൂപേണ ആദൌ വിമ്രിയത്തെ കോ അത്ര പ്രാതിപദികാർത്ഥ ഇതി. പട്ടോദ്യദീക്ഷിതേന ഉക്തം നിയത ഉപസ്ഥിതിക പ്രാതിപദികാർത്ഥ ഇതി. നിയത ഉപസ്ഥിതിക ഇത്യസ്യ യസ്മിൻ പ്രാതിപദികേ ഉച്ചാരിതേ യസ്യ അർത്ഥസ്യ നിയമേന ഉപസ്ഥിതി ഭവതി സ പ്രാതിപദികാർത്ഥ ഇത്യർത്ഥ. യഥാ കൃഷ്ണ ഇത്യുക്തേ കൃഷ്ണ ഇത്യസ്യ അത്ര വാസുദേവ അപരനാമ കൃഷ്ണ ഇത്യർത്ഥ. തത്ര കൃഷ്ണ ഇതി ശ്രുതേ നിയത ഉപസ്ഥിതി ഭവതി വാസുദേവസ്യ കൃഷ്ണ ഇതി നാമ്നാ പ്രസിദ്ധസ്യ. തസ്യർത്ഥസ്യ നിയമേന ഏവ അവ്യഭിചാരൂപേണ ഏവ ഉപസ്ഥിതി ഭവതി കൃഷ്ണശബ്ദേന. യഥാ കൃഷ്ണശബ്ദ ശബ്ദഃ അസ്മിൻ അർത്ഥേ പ്രയുജ്യതേ തദാനീമേവ. കൃഷ്ണശബ്ദസ്യ അന്യാർത്ഥോപി അസ്ത്യേവ കിന്തു യഥാ കൃഷ്ണശബ്ദ വാസുദേവ നാമ ഇതി പ്രയുജ്യതേ തദാനീം കൃഷ്ണശബ്ദസ്യ അർത്ഥ നിയത ഉപസ്ഥിതികഃ ഭവതി അതഃ കൃഷ്ണശബ്ദസ്യ അർത്ഥ പ്രാതിപദികാർത്ഥോ ഭവതി. കസ്മാൻ കൃഷ്ണശബ്ദസ്യ അർത്ഥ ഭവതി അത്ര വാസുദേവഃ തസ്മിൻ അർത്ഥേ കൃഷ്ണ രൂപ പ്രാതിപദികാ സു ഇതി പ്രത്യയോ ഭവതി പ്രഥമ ഭവതി എവം കൃഷ്ണ ഇതി സിദ്ധ്യതി. അതഃ കൃഷ്ണശബ്ദസ്യ അർത്ഥസ്യ നിയത ഉപസ്ഥിതികത്വാ കൃഷ്ണശബ്ദ ഭവതി പ്രാതിപദികാർത്ഥ ഇത്യസ്യ ഉദാഹരണം. യഥാ കൃഷ്ണശബ്ദ അന്യേഷു അർത്ഥേഷു പ്രയുജ്യത്തെ തദാനീം കൃഷ്ണശബ്ദ പ്രാതിപദികാർത്ഥസ്യ ഉദാഹരണം ന ഭവതി. കൃഷ്ണശബ്ദ യഥാ തസ്യ പ്രസിദ്ധേ അർത്ഥെ പ്രയുജ്യത്തെ തദാനീമേവ കൃഷ്ണശബ്ദ പ്രാതിപദികാർത്ഥ ഇത്യസ്യ ഉദാഹരണം ഭവതി. പ്രാതിപദികാർത്ഥ ഇതി വക്തും ന ശക്യതെ കസ്മാത് നാനാർത്ഥത്വാത് തേഷാം അർത്ഥാനാം തത്ര നിയത ഉപസ്ഥിതികത്വം നാസ്തി. യഥാ വിഭിന്നാനാം അർത്ഥാനാം പ്രതീതി സംജായതെ തദാനീം തേഷാം നാനാത്വാത് തത്ര നിയത ഉപസ്ഥിതികത്വം അവഗതം ന ഭവതി. നിയത വസ്തുതികം ഇത്യതേ പ്രസിദ്ധ അർത്ഥേഷു യഥാ ശബ്ദാഃ പ്രയുജ്യന്തേ തദാനീമേവ തേഷാം അർത്ഥാനാം നീതരൂപേണ വാച്യത്വേന വിദ്യമാനത്വാ തേഷാം ശബ്ദാനാം തത്ര തേഷു ശബ്ദേഷു നിയതോപസ്ഥിതികത്വം വർത്തതേ ഇതി ഏവ വക്തം ശക്യം. അവഗതം. പുനഃ ഏവം സ്വീകൃത്യ അത്ര നിയത ഉപസ്ഥിതികത്വം ഇതി പ്രാതിപദികാ അർത്ഥ വ്യാഖ്യായതി. പ്രസിദ്ധ അർത്ഥേഷ്വേവ നിയത ഉപസ്ഥിതികത്വം ഇതി സ്വീകൃത്യ അന്യഥ നിയത ഉപസ്ഥിതികത്വം കേവലം അവ്യേഷ്യേവ വർത്തതി. രാമാദി ശബ്ദേഷു നിയത ഉപസ്ഥിതികത്വം നാമ പ്രസിദ്ധാർത്ഥം സ്വീകൃത്യേവ ഭവേത്. അതഃ അത്രാപി കൃഷ്ണഃ ശ്രീ ജ്ഞാനം ഇത്യാദി പ്രസിദ്ധാർത്ഥക ശബ്ദാനാം ഉദാഹരണം ദത്തം. അന്യഥ അവ്യമേവ ഉദാഹരണത്വേന സ്വീകർത്തവ്യം. ബഹവ അർത്ഥാ സന്തി ചേ ഏകസ്യ മുഖ്യത്വം അഭി അംഗീകർത്തവ്യമേവ തമനുസൃത്യ തസ്യ അർത്ഥസ്യ നിയത ഉപസ്ഥിതികത്വം ഇതി സർവസമ്മതമേവ. അന്യഥ നിയത ഉപസ്ഥിതികത്വം ഇതി വ്യാഖ്യാനസ്യ വ്യർത്ഥത ഭവേത്. അതഃ പ്രാതിപദികാർത്ഥ ഇതിസ്യ നിയത ഉപസ്ഥിതികത്വം ഇത്യർത്ഥ അത്ര സ്വീകർത്തവ്യം. ഏവമസ്തു.